ദോഷം രുദ്രഗീതവും എന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് ശ്രീ പരമേശ്വരൻ ഭട്ടതിരി കാലടി. വാസുദേവായ ഓം ശ്രീ വല്ലഭായ നമ, ഓം ഗണേശായ നമോ നമ ശിവായ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യോന്ത പ്രവിശ്യ മമവാചമിമാം പ്രസുപ്താം സഞ്ജീവി തൈലശക്തിധര സുധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ പുണ്യാശ്രമത്തിൻ്റെ സ്ഥാപകനായ ശ്രീ ബോധാനന്ദജി സ്വാമികൾ, മാതാ ചിന്മയദേവി, അധ്യാത്മ അനന്ദജി സ്വാമികൾ, മുഖ്യാചാര്യൻ ശ്രീ ഹരിദാസ്ജി, ആചാര്യന്മാരായ ഉണ്ണികൃഷ്ണ രാജഗോപാൽ വാര്യർ സർജി, ഉണ്ണികൃഷ്ണൻജി, മറ്റ് ഭഗവത് സ്വരൂപികളായ ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ രുദ്രഗീതം യോഗാദേശം എന്ന പേരിലും പറയുന്നുണ്ട്. അതാണ് അവതരിപ്പിക്കുന്നത്. സാധാരണ ഉപദേശങ്ങൾ കൊടുക്കുന്നത് നാരദ മഹർഷി അല്ലെങ്കിൽ സനൽകുമാരന്മാരാണ്. ഇവിടെ സാക്ഷാൽ രുദ്രൻ തന്നെ വന്ന് പ്രചേതസ്സുകൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. ഇത് മുഴുവൻ വേദാന്ത തത്വങ്ങളാണ് പറയുന്നത്, കഥകളില്ല. മുഴുവൻ വേദാന്ത തത്വങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു അധ്യായമാണിത്. അത് ഈ വേദാന്തം എന്ന് പറയുന്നത് എന്താണ്? വേദാന്തത്തിൻ്റെ ആദ്യത്തെ പടിയാണ് ഞാൻ ദേഹമല്ല. ദേഹം ആരും ദേഹമല്ല, പിന്നെ ഞാൻ ആരാണ്? അത് കണ്ടുപിടിക്കലാണ് ഈ ഭാഗവതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ദേഹമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ആണ്. അതിന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് നമുക്ക് മൂന്ന് അവസ്ഥകളുണ്ട്. ജാഗ്രത്, സ്വപ്നം, ഇത് ഈ ഓരോ ശ്ലോകം വായിച്ച് പറയാനുള്ള സമയക്കുറവുകൊണ്ട് ഞാനെല്ലാം ഒന്ന് ചുരുക്കി പറയുകയാണ്. നമുക്ക് മൂന്ന് അവസ്ഥകളാണുള്ളത്. ഒന്ന് ജാഗ്രത, ഈ കാണുന്ന അവസ്ഥ. രണ്ടാമത്തത് സ്വപ്നം. മൂന്നാമത്തേത് സുഷുപ്തി. ജാഗ്രത്തിൽ ഈ ഞാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ന് പറഞ്ഞാൽ അഹം, അഹം ബോധം, അഹങ്കാരമല്ല, അഹം ബോധം. ഞാനുണ്ട്, അന്ധകരണങ്ങളുണ്ട്. അന്ധകരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സിൻ്റെ ഒരു മൂന്ന് വകഭേദമാണ് ഈ ബുദ്ധി, അഹങ്കാരവും ചിത്തവും. മനസ്സ് സങ്കല്പാവസ്ഥയിൽ മനസ്സെന്നും നിശ്ചിതാവസ്ഥയിൽ ബുദ്ധിയെന്നും ഗർഭാവസ്ഥയിൽ അനഹങ്കാരമെന്നും സ്മരണാവസ്ഥയിൽ ചിത്തമെന്നും പറയും. ചിത്തം എന്ന് പറയുന്നൊരു സ്റ്റോർ ഹൗസാണ്. മനസ്സും ചിത്തവും കൂടെ പലർക്കും പല തെറ്റിദ്ധാരണകൾ വരും. മനസ്സിൽ നമ്മൾ പലതും സങ്കല്പിക്കുമെങ്കിലും എപ്പോഴും മനസ്സ് ചിന്തകളും സങ്കല്പങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാനത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും, പക്ഷെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അത് ബുദ്ധി കൊണ്ട് ആലോചിച്ച് നല്ലത് ചെയ്യും, അഹങ്കാരം കൊണ്ട് ആലോചിച്ച് ചീത്തയും ചെയ്യും. പക്ഷെ ഇതെല്ലാം നമ്മുടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ചിത്തത്തിലാണ്. ഈ ചിത്തം ഉള്ളത് കൊണ്ടാണ് ചിത്തത്തിൽ ചെയ്യുന്ന സ്റ്റോർ ചെയ്ത സാധനങ്ങൾ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ നമുക്കൊരു പുനർജന്മം ഉണ്ടാകുന്നതാണ് പറയുന്നത്. സ്വപ്നത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദേഹബോധമില്ല. അതേസമയം അന്ധകരണങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്, ചിത്രമുണ്ട്. നല്ല കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് പോലും സ്വപ്നത്തിൽ ഞാനവിടെ പോയി, ഇവിടെ പോയി, എല്ലാവരും കാണുന്നുണ്ട്. നമ്മളും കണ്ണടച്ച് കിടന്ന് ഉറങ്ങുകയാണെങ്കിലും നമുക്ക് സകലതും കാണാം. നമ്മൾ സിനിമാകാരന്മാരായിട്ട് കാണും, നമ്മളെ മക്കളെ ലാളിക്കുന്നതായിട്ട് കാണും, നമ്മൾ പലതും കാണും സ്വപ്നത്തിൽ. അതേസമയം സുഷുപ്തിയിലോ ഞാനില്ല, അല്ല നമ്മുടെ ദേഹബോധമില്ല, അന്ധഗ്രഹങ്ങളില്ല, പക്ഷെ ഞാനുണ്ട്. ഈ ഞാനെന്ന് പറയുന്നത് ഒരു ചേതന അല്ലെങ്കിൽ ഒരു ജീവൻ, അതാണ് എൻ്റെ ജീവൻ. ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവെന്ന് പറയാം. ഈ ഞാനുള്ളത് കൊണ്ടാണ് അതൊരു സുഷുപ്തി. അതായത് നമ്മളൊന്നും അറിയുന്നില്ല, നമ്മളെല്ലാം ഉപേക്ഷിക്കുന്നു. ഒന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥ, ഒന്നുമില്ലാത്തൊരവസ്ഥ, എല്ലാം ഉപേക്ഷിച്ചൊരവസ്ഥ. ഈ അവസ്ഥയിലാണ് നമുക്ക് പരമാനന്ദം കിട്ടുന്നത്. സുഷുപ്തിയിൽ നമുക്ക് പരമാനന്ദമാണ്. സുഷുപ്തി ഒരാൾക്ക് ഒരാൾ വിളിച്ച് ഉണർത്തിയാൽ പോലും നമ്മൾ ഇഷ്ടപ്പെടില്ല. കൊച്ചുകുട്ടികളെ കടന്നുറങ്ങുമ്പോൾ നമ്മൾ പറയും ഉണർത്തരുത്. പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ പറയും ഉണർത്തി ഉറങ്ങുന്നവരെ ഉണർത്തരുത്. ഉണർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദ്രോഹം ചെയ്യുന്ന പ്രതീതിയാണ്. എന്നുവെച്ചാൽ അവർ പരമാത്മാവുമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് സുഷുപ്തി. ഈ ആധ്യാത്മിക ലോകത്തിൽ ജാഗ്രതയെക്കാളും പ്രാധാന്യമാണ് സ്വപ്നത്തിൽ, സ്വപ്നത്തിനേക്കാളും പ്രാധാന്യമാണ് സുഷുപ്തിയിൽ. സുഷുപ്തി എന്നുള്ള ഒരു പരമാനന്ദ അവസ്ഥ, ആ അവസ്ഥ നമുക്ക് ജാഗ്രതയിൽ കൊണ്ടുവരാൻ സാധിക്കാമെങ്കിൽ നമ്മൾ ആത്മജ്ഞാനത്തോട് അടുത്തു എന്ന് പറയാം. ആത്മജ്ഞാനം കിട്ടാൻ വിഷമമാണ്, എന്നാലും അതിനോടൊരു അടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഇവിടെ രുദ്രജീവിതത്തിൽ ഇത് നമ്മുടെ ഒരു ആധ്യാത്മിക തലത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഈ ജാഗ്ര സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ. പിന്നെ ശ്രീമദ് ഭാഗവതം ഇതൊന്ന് ഗ്രാഹ്യം ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി, അപ്പം ഇതൊന്ന് അറിഞ്ഞിരുന്നും കൊണ്ട് നമുക്കിതിലേക്കൊക്കെ പ്രവേശിച്ചാലേ കാര്യം. ഭാഗവതം തന്നെ പറയുന്നുണ്ട്, സർവവേദാന്ത സാരം ഹി ശ്രീമദ് ഭാഗവതം ഇഷ്യത. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് സർവവേദാന്ത സാരമാണ്. ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷക്ഷണേവതി ഏഹി ശ്രീകൃതോസി മയാനാഥ മുക്യർത്ഥം പ്രഭസാഗരെ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ പദത്തിലും ശ്രീകൃഷ്ണൻ തന്നെ പ്രവേശിച്ചിരിക്കുകയാണ്. മുക്തി കിട്ടാൻ ഈ ഒരു ഗ്രന്ഥം മതി എന്നൊക്കെയാണ് പ്രവചനത്തിൻ്റെ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. വാരിസർ ഉദ്ഘാടനം ചെയ്തപ്പോഴും ഒക്കെ മഹാത്മ്യത്തിലൊക്കെ പറയുകയുണ്ടായി. നമ്മളെന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്? സുഖം. എല്ലാവരും സുഖമാണ് ആഗ്രഹിക്കുന്നത്. സുഖം വേണം, സന്തോഷം വേണം, സംതൃപ്തി വേണം, നമ്മളെല്ലാവരും അംഗീകരിക്കണം, നമുക്ക് മംഗളം വേണം, അല്ലെങ്കിൽ മറ്റേ നമ്മളോടെല്ലാവരും കാരുണ്യം കാണിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതൊക്കെ യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ കിട്ടാൻ നമുക്ക് അർഹതയുണ്ടോ? ഇതൊക്കെ നമ്മൾ ഈ ആധ്യാത്മിക ലോകത്തിൽ നിന്ന് ചിന്തിച്ചാലേ നമുക്കതിൻ്റെ ആ തരം വരം വരായകൾ മനസ്സിലാവുള്ളൂ. ഇവിടെ ഈ സൃഷ്ടിക്രമങ്ങളിലെ രണ്ടാമത്തെ നാലാമത്തെ സ്കന്ധമാണല്ലോ തീരാറായത്. അടുത്ത പ്രജേതസ്സിൻ്റെ പ്രജേതസ്സിന് കൊടുക്കുന്ന ഉപദേശത്തോടുകൂടി അത് തീരുകയാണല്ലേ. പ്രജേതസ്സിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പം പല സൃഷ്ടികളെപ്പറ്റി പറഞ്ഞെങ്കിലും നമ്മുടെ സൃഷ്ടിയെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തിനീ ലോകത്തിലേക്ക് ജനിച്ചു? നമ്മൾ ജനിക്കാനുള്ള കാരണം എന്താണ്? നമ്മളെന്തിനാണ് ജീവിക്കുന്നത്? കുറേ നാൾ കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും. അതൊരു മായയല്ലേ? മായ എന്ന് പറഞ്ഞാൽ എന്താ, അഘടിത ഘടന പടിയസി എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഘടിപ്പിക്കാൻ പറ്റാത്തതിനെയൊക്കെ ഘടിപ്പിച്ചു വെച്ച്. അതിനുദാഹരണം പറഞ്ഞാൽ 100 കൊല്ലം മുമ്പേ നമ്മൾ ആരുമില്ലായിരുന്നു. ഇവിടെ 100 വയസ്സ് കഴിഞ്ഞാൽ ആരുമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. 100 കൊല്ലം കഴിഞ്ഞാലും നമ്മളാരും കാണില്ല. ഇടയ്ക്ക് നമ്മൾ കാണുന്നു. ഈ നമ്മളാണ്, നമ്മളും മായയാണ്. ഈ ഇടയ്ക്ക് കാണുന്ന വസ്തുക്കൾ എല്ലാം മായയാണ്. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ വരെ തന്നെ പറയുന്നുണ്ട്, ജന്മാദ്യസ്യ യതോ ജന്മാദ്യസ്യത. ജന്മത്തിന് മുമ്പും ഇപ്പോഴും ഇത് കഴിഞ്ഞുമുള്ള ആയ ആ ഒരു കാര്യം, ആ ഒരു കാര്യമാണ് സത്യം. ആ സത്യം പരം ധീമഹി, ആ സത്യ പരമമായ സത്യത്തെ നമ്മൾ ധ്യാനിക്കുന്നതാണ്. ആ പരമമായ സത്യത്തെ നമ്മുടെ ജീവിതകാലത്തിൽ നമ്മൾ അറിയാൻ ശ്രമിക്കണം. നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും നമുക്കത്, നമ്മളെല്ലാം പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളുണ്ട്, ജന്മത്തിലെങ്കിലും നമുക്ക് കിട്ടാൻ ചിലപ്പം സാധിച്ചേക്കും. നമ്മൾ ജനിക്കാനുള്ള കാരണം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ രുദ്രജീവിതത്തിൽ പല ഭാഗങ്ങളിൽ വരുന്നുണ്ട്. ഞാനിതൊക്കെ ഒരു ഒരു ഒരു ഒതുക്കത്തിന് പറയുന്നേ ഉള്ളൂ. ഉദ്രിക്കുന്ന മുഴുവൻ എല്ലാം വേദാന്ത തത്വങ്ങളാണത്. സാക്ഷാൽ പരമേശ്വരൻ, പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ അഹം, ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഞാനും ശങ്കരനും ഒക്കെ എല്ലാം തുല്യരാണ്. കാരണം ശ്രീ ശങ്കരൻ പറഞ്ഞാലും ഭഗവാൻ പറഞ്ഞാലും എല്ലാം തുല്യമാണ്, അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് രുദ്രൻ പറയുന്നത് വളരെ ആ ഒരു വലിയ തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒരു വലിയ ആധ്യാത്മിക തലത്തിൻ്റെ ഒരു ഔന്നത്യത്തിൽ നിന്നുകൊണ്ടാണ് രുദ്രൻ ഉപദേശിക്കുന്നത്. പ്രചേതസ്സുകളാണെങ്കിലും വളരെ ഒരു ഉയർന്ന തലത്തിലാണ് ഇരിക്കുന്നത്. അവരെ തപസ് ചെയ്യാനായിട്ട് പോയി അവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലാണ്. അത് നമ്മളുടെ ജന്മത്തിന് കാരണം നമുക്ക് മൂന്ന് കർമ്മങ്ങളാണ്, ഫലങ്ങളാണ് അതിന് പേരിട്ടുള്ളത്. ഒന്ന് സഞ്ചിതം, രണ്ടാമത്തത് ആഗാമി, മൂന്നാമത്തത് പ്രാരബ്ധം. ഈ സഞ്ചിതവും ആഗാമിയും നമ്മൾ ഈ ജന്മത്തിൽ വേണമെങ്കിൽ നമുക്ക് ശ്രമിച്ചാൽ ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ പ്രാരബ്ധ കർമ്മം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ ജന്മത്തിലെ സഞ്ചിതവും ആഗാമിയുമാണ് നമ്മൾ ഈ ജന്മത്തിൽ പ്രാരബ്ധമായിട്ട് കൊണ്ടിരുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. 84 ലക്ഷം ജീവികളുണ്ടെന്നാണ് ലോകത്തിൽ പറയുന്നത്. ഈ 84 ലക്ഷം ജീവികളിൽ കൂടിയും നമ്മൾ ജനിച്ച് കയറി ഇറങ്ങി 84 ലക്ഷം യോനികളിൽ കൂടിയും നമ്മൾ കയറി ഇറങ്ങി വരുന്നുണ്ടെന്നാണ് ഈ ഭാഗത്തിൽ പറയുന്നുണ്ട്. ക്ലിയറായിട്ട് നമ്പർ പറയുന്നത് ദൈവഭാഗത്തിലാണ്. അനവധി യോനികളിൽ കൂടെ നമ്മൾ കയറി ഇറങ്ങി വരുന്നുണ്ട്. പുഴുവായി, നരിയായി എന്ന മലയാളത്തിൽ തന്നെയൊരു പാട്ടുണ്ടല്ലോ. പൂച്ചയായി ഒരു ശരി എന്നൊക്കെ ഒരു പാട്ടാണ്. അതിങ്ങനെ പല പല ജന്മങ്ങളെടുത്ത് നമ്മൾക്കൊരു മനുഷ്യ ജന്മം കിട്ടിയിരിക്കുകയാണ്. മനുഷ്യ ജന്മത്തിൻ്റെ ഒരു മെച്ചമെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ലോകതീക്ഷണം, ബ്രഹ്മത്തെ അറിയാനുള്ള ഒരു ബുദ്ധി, ഒരു തീക്ഷണം ബുദ്ധി നമുക്ക് ഉണ്ട്. നമ്മൾ ഈ മനുഷ്യ ജന്മത്തിൽ അത് നമുക്ക് കൂടുതലായിട്ട് സാധിക്കും. മറ്റു ജന്മത്തിലും സാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ മറ്റു ജന്മത്തിലും സാധിച്ചിട്ടുണ്ട്. ഗജേന്ദ്രന് മോക്ഷം കിട്ടിയില്ലേ? പിന്നെ വൃക്ഷങ്ങളായ നളഗോപുരമണി അവർക്ക് കിട്ടിയില്ലേ? അങ്ങനെ പലർക്കും കിട്ടിയ കഥകളും ഈ ഭാഗത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യ ജന്മത്തിൽ ബ്രഹ്മാവലോകതീക്ഷണം, ബ്രഹ്മത്തെ അറിയാനുള്ള ബുദ്ധി മനുഷ്യനുള്ളതുകൊണ്ട് മനുഷ്യ ജന്മത്തിൽ അത് വളരെ നമുക്ക് ഗ്രന്ഥങ്ങൾ പഠിക്കാൻ സാധിക്കും. ഭാഗവതം പഠിക്കാം, ഗീത പഠിക്കാം, ഇങ്ങനെ പല പല ഗ്രന്ഥങ്ങളും പഠിച്ച് നമുക്ക് അതറിയാനുള്ളൊരു ദക്ഷിണ ബുദ്ധി നമ്മുടെ നമ്മളിലുണ്ട്. അത് നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. അത് ഈ ആഗാമി സഞ്ചിതവും കർമ്മങ്ങൾ നമുക്ക് നമ്മൾ നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് ഈ ആഗാമി സഞ്ചതി, ഫ്യൂച്ചർ ആഗാമി, ഭാവിയിലുള്ള ആഗാമി സഞ്ചതി സഞ്ചിതമൊക്കെ ഒഴിവാക്കാം. ഈ ജന്മത്തിൽ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ ഞാൻ കഴിച്ചു. പ്രാരബ്ധം കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മൾ എത്ര നല്ല ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് നല്ല ഭക്തന്മാർക്കൊക്കെ എന്ത് അസുഖം വരുന്നത്? രമണ മഹർഷിക്ക് ക്യാൻസർ വന്നില്ലേ, ശ്രീരാമകൃഷ്ണ പരമഹംസന് ക്യാൻസർ വന്നില്ലേ എന്നൊക്കെ നമ്മുടെ ലൗകികതയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം, എന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഭാഗവതമൊക്കെ വായിക്കുന്നത് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പം നമുക്കൊരു ചിന്ത വരാം. പക്ഷേ അതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കരുത്. അവർക്കൊക്കെ ഏതോ ഒരു ജന്മത്തിൽ, നമ്മുടെ മൃഗൻ്റെ ഒരു കഥ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, പല പല പല നല്ല പ്രവൃത്തികളെല്ലാം ചെയ്തപ്പോൾ ഒരു പശുവിനെ, മൃഗനല്ലേ മൃഗ, ഒരു പശുവിനെ മാറി ദാനം ചെയ്തു. ചെറിയ തെറ്റാണ് ചെയ്തത്, പശുവിനെ ദാനം ചെയ്തു. ആ പശു എവിടെ നിന്ന് ഓടിപ്പോയി, അത് തിരിച്ച് മൃഗൻ്റെ അടുത്ത് വന്ന്, ആ രാജാവിൻ്റെ അടുത്ത് വന്ന്, ആ അറിയാതെ അദ്ദേഹം ചെയ്തൊരു തെറ്റാണ്. അത് കാരണം അദ്ദേഹം രോഗം തന്നെ ജനിക്കേണ്ടി വന്നു. ഒരു ചെറിയ, വളരെ ചെറിയൊരു തെറ്റ്. അങ്ങനെ നമ്മുടെ ഈ ജീവിതത്തിലെ എത്രയും വലിയൊരു ചെറിയ, വലുതോ ചെറുതോ ചെറിയ തെറ്റ് പോലും നമുക്കൊരു ജന്മമെടുക്കാനും ആ പ്രാരബ്ധ കർമ്മം അനുഭവിക്കാനും ഇടവരുമെന്നാണ് നമ്മുടെ ഭാഗവതത്തിലെ പല കഥകളും കൊണ്ട് പറയുന്നത്. ആരും ഇത്രയും വേദാന്ത കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നിട്ട് നമുക്ക് ഭാഗവതത്തിലേക്ക്, നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ പ്രചേതസ് പ്രാചീന ബർഗസ്, പ്രാചീന ബർഗസിൻ്റെ മക്കളാണ് പ്രചേതസ്. പ്രാചീന ബർഗസ് പ്രിയദർശനോട് പറയുകയാണ്, മക്കളെ നിങ്ങളെല്ലാം പോയി തപസ് ചെയ്ത് ജ്ഞാനം സമ്പാദനം നേടിയിട്ട് വന്ന് രാജ്യഭാരമൊക്കെ കൈയേൽക്കുന്നു ഏൽക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പം പ്രചേതസ്സുകളെ സംബന്ധിച്ച് 10 പേരാണ് പ്രചേതസ്. എല്ലാവരും സനൽകുമാറിൻ്റെ കൂട്ടാണ്, എല്ലാം ഒരു തുല്യ ബുദ്ധിശാലികളായ 10 പേരാണ്. ആ സമയത്ത് അവർ പ്രചേതസ് നടന്ന് വന്ന് ഗുരുവായൂർ വരെ വന്നെന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. ഗുരുവായൂർ അടുത്ത് വന്നപ്പോൾ അവിടെ വലിയൊരു തടാകം കണ്ടു. അത് ആ ഗുരുവായൂർ അമ്പലത്തിന് മുന്നിലുള്ള തടാകമാണെന്ന് പറയുന്നു. അവിടെ വന്നിട്ടുണ്ടെ മമ്മിയൂരപ്പൻ, ശിവൻ, രുദ്രൻ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് രുദ്രഗീതം ഉപദേശിക്കുകയാണ്. എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. തപ്തഹേമനികായാഭാം ശ്രീകണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണയ പ്രണയമുർ ജാതകൗതുകാഹ. സ്വർണ്ണ നിറം കാച്ചിയെടുത്ത പൊന്നിൽ കുടം പോലെ ഉള്ള നിറത്തിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് രുദ്രഗീതം ഉപദേശിക്കുകയാണ്. ഈ രുദ്രഗീതം ഏതാണ്ട് ശ്രുതി ഗീതയ്ക്ക് സമാനമാണ്. ജിതന്ത ആത്മവിദ്വരി സ്വസ്ഥയെ സ്വസ്ഥിരസ്തുമേ എന്ന് പറഞ്ഞ രുദ്രഗീതം തുടങ്ങുന്നത് അത് തന്നെയാണ്. അതുപോലെ സമാനമാണ് ശ്രുതിഗീതയിലും തുടങ്ങുന്നത്. ജയ ജയ ജഹ്യജ അജിത ദോഷ ഗ്രഭീത ഗുണ എന്ന് പറഞ്ഞ ശ്രുതിഗീതയിലും ഇത് തന്നെയാണ് പറയുന്നത്. ഇതുപോലൊരു സമാനമായൊരു ഇതാണ്. രണ്ടും ഒരു വേദസ്തുതിയാണ്. ജിതം ആത്മവിദ്വരി ആത്മവിത്തുക്കൾക്ക് സ്വസ്തി മംഗളം, എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീ ശിവരുദ്രൻ പ്രജേസുകൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. പിന്നെ ഒരു 10-12 ശ്ലോകത്തിൽ മഹാവിഷ്ണുവിനെ വർണ്ണിക്കുകയാണ്. നമപങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സുരോചിഷേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു 4-5 ശ്ലോകത്തിൽ ഒരു 10-12 ശ്ലോകത്തിൽ മഹാവിഷ്ണുവിനെ വർണ്ണിക്കുകയാണ്. അതിൽ രണ്ടാമത്തെ വാസുദേവായ 34 ശ്ലോകമാണ് വാസുദേവായ ശാന്തായ കൂടസ്ഥായ സുരോചിഷ. അതിലടുത്തതാണ് സംഘർഷമായ സൂക്ഷ്മമായ, അത് പ്രദ്യുമ്നായ അന്തരാത്മനെ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ ഇവർ 4 പേരും ചതുർവ്യൂഹത്തിലെ 4 ആയിട്ട് സങ്കല്പിച്ച് പറയുന്നുണ്ട്. ചതുരാത്മ, ചതുർവ്യൂഹ, ചതുർദ്രംഷ, ചതുർഭുജ സഹസ്രാമത്തിൽ പറയുന്നുണ്ട് ചതുർവ്യൂഹത്തിൻ്റെ. ഈ പിന്നെ ബ്രഹ്മസൂത്രത്തിലൊക്കെയാണ് പറയുന്നത് ഇവരെ 4 പേരെയും വാസുദേവനെ പരമാത്മാവായിട്ടും സംഘർഷനെ ജീവാത്മാനുമായിട്ടും പ്രതിജ്ഞ അനുരുദ്ധനെയും അന്ധകരണങ്ങളായിട്ടും സങ്കല്പിച്ചും പറയുന്നുണ്ട്. ഇവർ 4 പേരും ആണ് നമ്മുടെ പ്രതിജ്ഞ അനുരുദ്ധനെയും ബുദ്ധി മനുഷ്യബുദ്ധി അഹങ്കാരം ചിത്തനിതൊക്കെയാണ്. മറ്റത് ജീവാത്മാവും പരമാത്മാവും. അങ്ങനെ അത് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് സ്തുതിയാണ്, അദ്ദേഹത്തിൻ്റെ വർണ്ണനയാണ്. ഏതാണ്ടൊരു 52-ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ വാസുദേവനെ വർണ്ണിക്കുകയാണ്. 53-ാമത്തെ ശ്ലോകത്തിൽ രുദ്രൻ പറയുകയാണ്, ഏതത് രൂപാനുധ്യായൻ ഈ രീതിയിൽ ഭഗവാനെ, ഈ രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആത്മശുദ്ധി അവീപ്സിത യത് ഭക്തിയോഗോഭേദ സ്വധർമ്മം അനുധിഷ്ഠിത സ്വധർമ്മത്തെ ആചരിക്കണം. പിന്നെ സ്വധർമ്മത്തെ എങ്ങനെ ആചരിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് അടുത്ത കുറേ ശ്ലോകങ്ങളിൽ പറയുന്നത്. ഭവാൻ ഭക്തിമതോ ഭദാലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വാരാജ്യസ്യാഭി അഭിമത ഏകാന്തേനാത്മവിദ്ഗതി. ലഭ്യോ ദുർലഭ, ഈ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. സർവദേഹ ദേഹികൾക്കെല്ലാം മോക്ഷം കിട്ടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഭഗവത് ഭക്തി മാത്രമേ ഉള്ളൂ ഏകാന്തഭക്തിയ തം ദുരാരാധ്യമാരാധ്യ സദാമപി ദുരാപ്യ ഏകാന്തഭക്തിയ കോ വാഞ്ചയൻ പാദമൂലം വിനാപഹി. ഏകാന്തഭക്തി, ഏകാന്തഭക്തി കൊണ്ടും അല്ലെങ്കിൽ അനന്യഭക്തി കൊണ്ടും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ക്ഷണാർത്ഥേന വിദുരേ ന സ്വർഗം നാ പുനർഭവം. ഭഗവത് സംഘസംഗസ്യ മർത്യാനാം കിമിതാശിഷ. ന സ്വർഗം ന അപുനർഭവം. സ്വർഗമോ മോക്ഷമോ അതിനെക്കാട്ടിലും വലിയ കാര്യം എന്ന് പറയുന്നത് ഭഗവത് സംഘസംഗസ്യ സത്സംഗമാണ്. സത്സംഗത്തെ മഹിമയെപ്പറ്റി ഇവിടെ എല്ലാവരും പറഞ്ഞു. സത്സംഗം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, എപ്പോഴും സത്തുക്കളുമായിട്ട് സംഘം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഒരു ക്ഷണാർത്ഥം, ഒരു നിമിഷം പോലും നമ്മളെ സത്സംഗത്തിൽ നിന്ന് വിട്ടുപോയാൽ നമ്മളെ യമൻ മായ കയറി പിടിച്ചിടെ. മായയിൽ പെട്ടാണ് നമ്മൾ വലയുന്നത് മുഴുവൻ. എന്താണ് മായ, എന്താണ് ബ്രഹ്മം? ബ്രഹ്മത്തിന് മായയ്ക്കുമായിട്ട്, ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ഈ മായ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അത്രമാത്രം മായ നമ്മളെ കയറി പിടിച്ചിരിക്കുകയാണ്. ഞാൻ, എൻ്റെ, എനിക്ക്, എന്നാൽ, എന്നെക്കൊണ്ട്, ഇങ്ങനെ ഏഴ് ഏഴ് വിഭക്തികളുണ്ടല്ലോ നമ്മുടെ സംസ്കൃതത്തിൽ. ആ ഏഴ് വിഭക്തി നമ്മളെ പോയാൽ മാത്രമേ നമുക്ക് ഭക്തി വരികയുള്ളൂ. കംപ്ലീറ്റ് മാറണം. ഞാൻ, എൻ്റെ എന്നുള്ള വിചാരങ്ങളൊക്കെ മാറി അവിടെ ഭക്തിയെ നമ്മൾ അധിഷ്ഠാൻ, ഭക്തിയെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആത്മജ്ഞാനം കിട്ടുകയുള്ളൂ. അതിന് ഏറ്റവും നല്ലൊരു മാർഗം, ഇന്നത്തെ ഈ കലികാലത്തിൽ ഏറ്റവും നല്ല മാർഗം ഭഗവത് സംഘസംഗസ്യ, അതായത് സത്സംഗം, സത്സംഗമാണ്. അടുത്തതിൽ പറയുന്നു, അതാ അനഘ അംഘ്രേ തവ കീർത്തി തീർത്ഥയോ അന്തർബഹി സ്നാന വിദൂതപാത്മനാം. അനഘമായ അംഘ്രേ, അങ്ങയുടെ പാദത്തെ ഞങ്ങൾ സേവിച്ചുകൊള്ളാം. ഈ അന്തർബഹി എന്നുള്ളൊരു ഒരു വേദാന്തത്വത്തിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്. സർവ സ്ഥലത്തും ഭഗവാനാണ് എന്ന് പറയുകയാണ്. അന്തർബഹി പുരുഷകാല രൂപേ, ആന്തരികമായിട്ട് നോക്കുമ്പോൾ അവിടെ പുരുഷനുണ്ട്. ബഹി, വെളിയിൽ നോക്കുമ്പോൾ കാലരൂപം, മൃത്യു. നമ്മളെ മൃത്യു പിടിക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ്. പരീക്ഷത്തിന് മൃത്യു 7 ദിവസം കൊണ്ട് കിട്ടുകയെന്ന് നമുക്കറിയാം. നമുക്ക് എപ്പം കിട്ടുമോ നമുക്കറിയില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മരിച്ചു പോകാം. അത്രയാണ് മരണം, നമ്മുടെ കൂടെ നടക്കുകയാണ്. അബ്ദുൽ കലാമൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മരിച്ചു പോയത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണേൽ എനിക്ക് മരിച്ചു പോകാം. അല്ല, നമ്മുടെ മരണം എന്ന് പറയുന്നത് നമ്മളുടെ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ മുന്നേക്കൂടെ നടന്നു പോവാണ്. നമ്മുടെ മുന്നേക്കൂടെ നീളുപോലെ നമ്മുടെ കൂടെ മരണം എപ്പോഴും ഉണ്ട്. അതിൽ ആ മരണത്തെ നമുക്ക് എന്ന് വേണമെങ്കിൽ സംഭവിക്കാം പരീക്ഷന്. അതുകൊണ്ട് ഒരു സമയം പോലും, ഒരു നിമിഷം പോലും നമ്മൾ ഭഗവാനെ വിട്ടു പിരിയരുത്. പുരുഷ ബഹി, വെളിയിലോട്ട് നോക്കിയാൽ കാലരൂപമായ മൃത്യു. ഭഗവാൻ എന്ന് പറയുന്നത് എന്തിനാണ്? ഭഗവാൻ, ഭഗവാന്റെ അവതാരം തന്നെ എന്തിനാണ്? ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് നമുക്കൊക്കെ നല്ലൊരു മരണം തരാനാണ്. നമ്മൾ ശ്യാമ പീത മനോഹര വർണ്ണ, ശ്യാമകോമള കുബേരനായിട്ടും പീതാംബര വർണ്ണധാരിയായിട്ടും ഉള്ള ശ്രീകൃഷ്ണനാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. പക്ഷേ മൃത്യു, ഭഗവാന് വേറൊരു രൂപമുണ്ട്. വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തോണ്ടേ അർജുനൻ പേടിച്ചു പോയി. വില്ലാളി വീരനായ സ്വർഗത്തിലൊക്കെ പോയി ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത അർജുനൻ തന്നെ പേടിച്ചു പോയി. പേടിച്ചു പോയിട്ട് ആണ് പറയുന്നത്, അയ്യോ അങ്ങേ, അങ്ങയുടെ രൂപം കണ്ട് ഞാൻ പേടിച്ചു പോകുന്നു. അവിടെ കാലങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ വായി കൂടെ കയറുന്നു ഇറങ്ങുന്നു രോഗങ്ങളും. ആ വിശ്വരൂപത്തിൽ കണ്ട് ഭഗവാൻ പേടിച്ചു. അങ്ങനെ മൃത്യു വെളിയിലോട്ട് നോക്കുവാണെങ്കിൽ ഭഗവാന്റെ ഭീകര രൂപമാണ് ആ ഭീകര രൂപം, ആ വിശ്വരൂപം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു മരണപ്രതീക്ഷ, മരണം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മളിരിക്കാൻ. ആ മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനുമായിട്ട്, ഭഗവാനുമായിട്ടൊരു അടുത്ത്, ഭഗവാനെ വിചാരിക്കണം എന്നുള്ളൊരു വിചാരം നമുക്ക് എപ്പോഴും വരികയുള്ളൂ. മയസ്സി ചിത്തം ബഹിരർത്ഥ വിഭ്രമം, അതൊക്കെ ബഹിരർത്ഥ വിഭ്രമം. യസ്യ ചിത്തം, ചിത്തം വെളിയിലോട്ട് നോക്കിയെല്ലാം വിഭ്രമപ്പെട്ട കാര്യങ്ങളാണുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. യോ മായേതം ഗുരുവേ രൂപ ആസൃജത് വിഭർത്തി ഭൂയ ക്ഷവേരി, അവിക്രിയ. ഭഗവാന്റെ പ്രധാനപ്പെട്ട നാല് ജോലികളാണ് അസർജിത് സൃഷ്ടിക്കുക, വിഭർത്തി രക്ഷിക്കുക, ക്ഷവേരി നശിപ്പിക്കുക, സൃഷ്ടി സ്ഥിതി സംഹാരം. ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ജോലികളാണ് ഭഗവാനുള്ളത്. പക്ഷേ ഇതുകൂടാതെ രണ്ട് ജോലികളോട് ഭഗവാനുണ്ട്. ആ രണ്ട് അനുഗ്രഹം, രണ്ട് അനുഗ്രഹം കൂടെ നമുക്ക് തരാനുണ്ട്. സൃഷ്ടി, അതാണൊന്ന് തിരോധാനം, രണ്ട് മൂന്നാമതാണ് അഞ്ചാമത്തെ അനുഗ്രഹം. സൃഷ്ടി സ്ഥിതി തിരോധാനം അനുഗ്രഹം, അത് നമ്മുടെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ദേവീ സഹസ്രനാമത്തിൽ അത് പറയുന്നുണ്ടെന്ന്. സ്ഥിതി തിരോധാനം അനുഗ്രഹം, തിരോധാനം അനുഗ്രഹം കൂടെ കിട്ടുമ്പോഴേ നമ്മുടെ ജന്മം പൂർണ്ണമാവുള്ളൂ, മരണത്തോടുകൂടി നമ്മുടെ ജന്മം പൂർണ്ണമാണ്. നമ്മൾ ഇത്രയും നാളെ എത്രയോ യോനികളിൽ കയറി ഇറങ്ങിയ ജന്മം മുഴുവൻ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് നമ്മളിൽ നിന്ന് തിരോധാനം ചെയ്ത് ഭഗവാൻ അവസാനം നമ്മളെ അനുഗ്രഹിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. ആ അഞ്ച് കർമ്മങ്ങളാണ്, പഞ്ചകർമ്മങ്ങളാണ് ഭഗവാനുള്ളത്: സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. ഇവിടെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനൊക്കെ ഭഗവാൻ ദേവജയന്മാരെ ജന്മമെടുത്തപ്പോൾ അവർക്ക് അവരുടെ ആഗ്രഹം, അവരുടെ അഹങ്കാരം മുഴുവൻ തീർക്കണം. അതിനുവേണ്ടിയാണ് അവർക്ക് മൂന്ന് ജന്മം എടുക്കേണ്ടി വന്നത്, കുംഭകർണനായിട്ടും രാവണനായിട്ടും പിന്നെ രണ്ട് ജന്മം അല്ലേ, അശിശുപാലൻ, ദന്തവക്രൻ. എന്നിട്ടും അവർക്ക് മൂന്നാം ജന്മം എടുത്തു കഴിഞ്ഞാണ് അവർക്ക് തൻ്റെ കാവൽക്കാരായിട്ട് കൊണ്ടുപോകുന്നത്. ഭഗവാന്റെ കാവൽക്കാരായിരുന്നിട്ട് പോലും അവർക്ക് ഈ ഇങ്ങനൊരു കഷ്ടകാലം അവർക്ക് നേരേണ്ടി വന്നു. അവരം ഈ അനുഗ്രഹം എന്നുള്ള ആ ഒരു സ്ഥിതി കൂടെ നമ്മൾ അവരെ ആ ഒരു ഭഗവാനെ നമുക്ക് കിട്ടണം. ക്രിയാകലാപേ ഇതമേവ യോഗിന ശ്രുത്വാന്വിത സാധു യജന്തി സിദ്ധേ ഭൂതേന്ദ്രിയാന്തഃകരണോപലക്ഷിതം വേദേശ തന്ത്രേശ ത ഏവ കോവിത. ഇതൊക്കെ ഒരു വേദതത്വങ്ങളാണിതല്ല. ത്വം ഏകാദ്യ പുരുഷ സുപ്തശക്തി, ഭഗവാനെ വർണ്ണിക്കുന്നതാണ്. ത്വം ഏക, അങ്ങ് മാത്രമേ ആദ്യമുള്ളൂ, പുരുഷനായിട്ട് അത് ഉറങ്ങിക്കിടുന്ന ശക്തിയാണ്. സത്വരജ സത്വ തമോ വിഭിദ്യ, സൃഷ്ടിയുടെ വേറൊരു കാര്യം പറയുകയാണ്. സത്വരജ തമോ ഗുണങ്ങളിൽ നിന്നാണല്ലോ സൃഷ്ടി എടുക്കുന്നത്. സത്വരജ തമോ ഗുണങ്ങൾ, അതിൽ നിന്നാണ് സൃഷ്ടികൾ ഉണ്ടാകുന്നത്. അതിലെ സംഖ്യയോഗ പ്രകാരം പറയുന്നുണ്ട്, സത്വ ആദ്യം ഗുണങ്ങളുണ്ടായി, ഗുണങ്ങളിൽ നിന്ന് പിന്നെ എന്തുവാ, ഗുണങ്ങളിൽ നിന്നാണ് മറ്റേ പ്രകൃതി പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളിൽ നിന്ന് ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളായ തന്മാത്രകൾ, പിന്നെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, അങ്ങനെ 20 കാര്യങ്ങൾ, ബുദ്ധി അഹങ്കാരം, മനസ്സ് ബുദ്ധി അഹങ്കാരം, മൂന്ന് കാരണങ്ങൾ, 23 തത്വങ്ങൾ, പിന്നെ ആത്മാവ് തത്വം, മഹത്തത്വം, ജീവാത്മാവ്, പരമാത്മാവ്, ഇങ്ങനെ 24-25 തത്വങ്ങൾ, തത്വങ്ങളൊന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ വിവിധ ഭാഗങ്ങളെന്ന് ഏകാദശി പറയുന്നുണ്ട്. ബുദ്ധരോടെല്ലാം ഉപദേശിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചെങ്കിലും തത്വങ്ങളൊന്നേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ പരമാത്മാവ് മാത്രമേ ഉള്ളൂ, നമ്മളീ കാണുന്ന മായ കൊണ്ട് നമ്മൾ പലതായിട്ട് കാണുന്നേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ നമ്മളെ തോന്നിപ്പിക്കുകയാണ് ഭഗവാൻ. അതോ വിദസ്തം പുരുഷം സന്തമന്തർ ഹീകേർ മനസ്സാരഹം ക. അങ്ങനെ ഓരോ ശ്ലോകങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അത് കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഇത് യോഗാദേശവും ഉപാസാദ്യ താരയന്ത്യോമനിർവൃത സമാഹൃതഭ്യ സർവ ഏതത് അപ്യസദാകൃത പ്രകാര യോഗാദേശമൊക്കെ ഉപദേശിച്ചിട്ട് ഇതിനെ അഭ്യസിച്ച് നിങ്ങൾ ആത്മജ്ഞാനം നേടുക എന്ന് പറഞ്ഞിട്ടാണ് അത് രുദ്രഭഗവാൻ അത് അവതരിക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, നമ്മുടെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞു, നമ്മുടെ സനാതനധർമ്മത്തിന് ഇപ്പം വലിയൊരു തിരിച്ചടി നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമുള്ളൊരു ഒരു പ്രതിഭാസമാണ്. കുറേ ബുദ്ധിജീവികൾ അറിഞ്ഞിട്ടുണ്ട്. ബലിക്ക് മഹാബലി ഒരു ബലിയെയും ഒരു ഭാര്യയെയും പിടിച്ചാണ് നമ്മുടെ ഹിന്ദു മതത്തെ താറടിക്കാൻ ശ്രമിക്കുന്നവർക്ക്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി, ഭാര്യയെ ശ്രീരാമൻ ഉളിയം ചെയ്ത് കൊന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ സാരം എന്നൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ ഓരോ വിഡ്ഢിതങ്ങളൊക്കെ എഴുന്നള്ളിച്ച് എന്താണ് ബലിക്ക് കൊടുത്തത്, എന്താണ് അനുഗ്രഹമാണ്, സർവ രക്ഷിഷ്യേ സർവദോഹം സാനികം സവരിച്ഛതം, ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മഹാബലിക്ക് വാമൻ വന്നു കൊടുത്തത്. നിന്നെയും നിന്റെ കുലത്തെ മുഴുവൻ അല്ലേ സാനുകം സവരിച്ചത്. അത് തന്നല്ല, നിനക്കത് കാണാനും സാധിക്കും. നീ സൂരത്തിൽ പോയിരിക്കൂ, ഞാനവിടെ കാവൽക്കാരനായിട്ട് നിൽക്കും, നിനക്കത് സകല സമയം കാണുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാബലിക്ക് ഒരു അനുഗ്രഹം. ഇതുപോലൊരു അനുഗ്രഹം ഭഗവാൻ ഈ ഭഗവാൻ നമ്മുടെ പ്രഹ്ലാദിനോ കൊടുത്തിട്ടുണ്ട്. ഈ ഇതുപോലൊരു നല്ല അനുഗ്രഹം വേറെ ആർക്കും കൊടുത്തതായിട്ട് ഏറ്റവും നല്ല അനുഗ്രഹങ്ങളിലൊന്നാണ് മഹാബലിക്ക് കൊടുത്തത്. പിന്നെ ബാലിക്ക് കൊടുത്തത്, ബാലിക്ക് എന്തിനാ, ഭാര്യ എന്തിനാ കൊന്നത്? അത് നമ്മുടെ വേദികൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ, ഈ ഹിന്ദുമതത്തിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള വർത്തമാനം ഉണ്ടാകുകയാണെങ്കിൽ നമ്മളതിനെ ധീരെ ധീരം ചേർക്കണം. നമ്മൾ ആധ്യാത്മികമായിട്ട് പറയുന്നതിന് ആധ്യാത്മികമായിട്ട് തന്നെ ചേർക്കണം. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഗീത ഭാഗവതമൊക്കെ ചില ശ്ലോകങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ആണെങ്കിൽ അവർക്ക് ബൈബിളിലെ എന്തെങ്കിലും അറിയാമായിരിക്കും, അവർക്കത് സ്ഥാപിച്ച് ഇപ്പം യേശുദേവൻ യോഗിയാണെന്നും പറഞ്ഞ് ചില വാട്സപ്പിലൊക്കെ ചില മെസ്സേജ് വരുന്നുണ്ട്. മഹായോഗി, ഭഗവാന്റെ അവതാരമാണ് യേശുദേവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാ രീതിയിലാണ് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഭാര്യയെ എന്തുകൊണ്ട് വന്നു? ശ്രീരാമൻ രാജാവാണ്. ശ്രീരാമൻ വനവാസമാണെങ്കിലും ശ്രീരാമനാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരതൻ ശ്രീരാമൻ്റെ പാതകം വാങ്ങിച്ചുകൊണ്ടുപോയി ശ്രീരാമന് വേണ്ടി ഭരതൻ അവിടെ കാവൽക്കാരനായിട്ടിരിക്കുന്നേ ഉള്ളൂ. ആക്ച്വലി ശ്രീരാമനാണ് ഭരിക്കുന്നത്. ഭാര്യ എന്തോ ചെയ്തത്, തൻ്റെ അനിയൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി രാജ്യം തട്ടിയെടുത്ത് അവിടെ കഴിയുകയാണ്. അതിന് രാജ്യത്തിൽ നടന്ന ഒരു അനീതിക്കെതിരായിട്ട് ശ്രീരാമൻ സുഗ്രീവനായിട്ട് സഖ്യം ചെയ്ത് ഭാര്യയെ കൊന്ന് നീതി അവിടെ നടപ്പാക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഭാര്യയെ ഒളിയം ചെയ്ത് കൊന്നു. പിന്നെ ഭാര്യയ്ക്കൊരു വരം കിട്ടിയിട്ടുണ്ട്, എന്താ ഒളിഞ്ഞ് നേരിട്ട് യുദ്ധം ചെയ്ത ഭാര്യയുടെ ഇരട്ടി ശക്തി എതിരാളിക്ക് പോകും. അതുകൊണ്ട് അവിടെ അതൊക്കെ ഒരു നിമിത്തമാണ്. ഈ നിമിത്തം കൊണ്ടുള്ള ആണിതൊക്കെ അവരും ഈ അതൊക്കെ ഭാഗവതത്തിലേക്കും രാമായണത്തിലേക്കും ഗീതയിലേക്കും ഒക്കെ നമ്മൾ മനനം വായിക്കുക, സത്സംഗത്തിൽ കിട്ടുന്ന അറിവ് നമ്മൾ കൂടെ കൂടെ നിരന്തരം മനനം ചെയ്ത് അത് ഹൃദയസ്ഥമാക്കിയാൽ മാത്രമേ നമ്മളിതിൻ്റെ ഈ തത്വങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. തത്വങ്ങൾ അറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ആവശ്യം. കഥകളൊക്കെ തത്വങ്ങൾ വെളിപ്പെടുത്താനാണ് കഥ ഭാഗവതം. ഭാഗവതം ഉണ്ടായിരിക്കുന്നത് തന്നെ ധർമ്മം, ധർമ്മത്തെക്കുറിച്ച് ഒരുപാട് വേദവ്യാസൻ പറഞ്ഞു. മഹാഭാരതത്തിൽ ധർമ്മത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ് കഴിഞ്ഞപ്പോഴും വേദവ്യാസന് ഒരു തൃപ്തിയില്ല, വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. അന്നേരമാണ് ശ്രീനാരദൻ വന്ന് എന്താ വിഷമിച്ചിരിക്കുന്നത്, അങ്ങ് ധർമ്മത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു. ധർമ്മത്തെക്കുറിച്ചല്ല പറയേണ്ടത്, ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഭഗവാനെക്കുറിച്ച് പറയൂ. മഹാവിഷ്ണുവിനെക്കുറിച്ച് കഥകളും തത്വങ്ങളും സ്തുതികളുമായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കൂ. അങ്ങനെയാണ് ഈ ഭാഗവതം ഉണ്ടായത് തന്നെ. അതുകൊണ്ട് അതാണ് ഈ കലിയുഗത്തിൽ ഭാഗവതത്തിനുള്ള പ്രാധാന്യം. അതാണ് ഭാഗവതം ശരിക്ക് പഠിക്കുക, ഭാഗവതം മനസ്സിലാക്കുക, നമ്മുടെ ഭാഗവതത്തിൽ കൂടെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആത്മശാന്തി കിട്ടും. ഈ ജന്മത്തിലുള്ള നമ്മുടെ പ്രാരബ്ധ ആഗാമി സഞ്ചിത മുതലായ കർമ്മങ്ങളെ പാപങ്ങളെ കുറച്ച് അർദ്ധജന്മത്തിലെ പ്രാരബ്ധങ്ങളെ കുറച്ച് നമുക്ക് നല്ലൊരു ജന്മം കിട്ടട്ടെ. എല്ലാവർക്കും അതിനുള്ള സന്മനസ്സും സൗകര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഇത് ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പഠിപ്പ് കുറവും അറിവില്ലായ്മയും കൊണ്ടാണ്, അത് നിങ്ങളെ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞതെല്ലാം ആചാര്യവാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയാർ വൈ ബുദ്ധ്യാത്മനാ വാ അനുസൃത സ്വഭാവ കരോതി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമേ. അടുത്ത ഉണ്ണികൃഷ്ണൻജിയാണ് പറയേണ്ടത്. അദ്ദേഹത്തിന് കൂടുതൽ സമയം ആവട്ടെ എന്ന് വിചാരിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരി ഓം. അടുത്ത പ്രഭാഷണം പുരഞ്ജനോപാഖ്യാനം പൈതൃകരത്നം പ്രൊഫസർ ഉണ്ണികൃഷ്ണൻപുരി അവരുകളാണ് അവതരിപ്പിക്കാനുള്ളത്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഭാഗവതത്തിലെ അദ്ദേഹം വരുന്നത് വരെ അതിൻ്റെ ആമുഖമായിട്ട് വന്നെത്തി. ഭാഗവതത്തിലെ അന്യാപദേശ രീതിയിലുള്ള ഒരു ഉപദേശമാണ് പുരഞ്ജനോപാഖ്യാനം. അന്യാപദേശ രീതി എന്ന് പറഞ്ഞാൽ നേരിട്ട് തത്വം നേരിട്ട് പറയാതെ സാങ്കല്പിക കഥാപാത്രത്തിലൂടെ ശ്രോതാവിലേക്ക് തത്വം നിവേദനം ചെയ്യുന്നതാണ് അന്യാപദേശ രീതി. അതേറ്റവും വിദഗ്ധനായിട്ട് വിദഗ്ധമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നത് ശ്രീനാരദ മഹർഷിക്കാണ്. കാരണം എല്ലാ ആധ്യാത്മിക തത്വവും ഭക്തിയുടെ തത്വവുമെല്ലാം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട്